ബ്രഹ്മപൂർവത്തിലുള്ള സമപൂർവത്തിലുള്ള നീപൂർവത്തിലുള്ള കൃഷിഭാഗം ഖഞ്ഞപ്പെടുത്തി വരുമ്പോൾ സന്നികർഷ എന്ന് പറയും. അതിൽ നിന്ന് നിഷ്ഠ വരുമ്പോൾ സന്നികർഷ്ടം. സന്നികർഷം എന്ന് പറഞ്ഞാൽ സാമീപ്യം എന്നും അർത്ഥമുണ്ട്. സാമീപ്യം അങ്ങനൊരർത്ഥം. സന്നികൃഷ്ടം എന്ന് പറഞ്ഞാൽ സമീപത്തിലുള്ളത് അങ്ങനൊരർത്ഥം. ഇവിടെ അങ്ങനെ ഒരർത്ഥം എടുത്താൽ പോരാ. കാരണം പ്രത്യക്ഷത്തിന് വേണ്ടി പറയണം. സമീപത്തിലുണ്ടെങ്കിലേ പ്രത്യക്ഷമാകൂ എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? സൂര്യൻ, നക്ഷത്രങ്ങൾ ഒക്കെ നമുക്ക് പ്രത്യക്ഷമാവുന്നുണ്ട്. അപ്പൊ സമീപത്തിൽ വേണമെന്നില്ല, പ്രത്യക്ഷമാവുന്നു. അതുകൊണ്ടാണ് ആ ഒരർത്ഥത്തെ എടുക്കാത്തത്. വളരെ ദൂരെയുള്ളതും പ്രകാശ വർഷങ്ങൾ അകലെയുള്ളതും നമുക്ക് പ്രത്യക്ഷമാവും. അപ്പോ പ്രത്യക്ഷമാകുന്നതിന് ദൂരെ അടുത്തോന്നുള്ളതല്ല, സാമാന്യമായി പറയുന്ന ഒരു നിയമമാണ്. ഇന്ദ്രിയത്തിന് അതുമായിട്ട് ബന്ധം ഉണ്ടാവണം, പഴയൊരു നിയമം. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ സന്നികൃഷ്ടമാകും. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥ സന്നികൃഷ്ടത്വം. അതില്ലെങ്കിൽ അസന്നികൃഷ്ടത്വം. അതിൻ്റെ പഞ്ചമിയിലാണ് അസന്നികൃഷ്ടത്വാത് ഹേതു. അപ്പൊ ഇന്ദ്രിയ സംബന്ധം വരാത്തത് കൊണ്ട് അസ്യ പ്രത്യക്ഷം കുതഹ എന്നുവെച്ചാൽ ന ഭവതി. ഇന്ദ്രിയ സംബന്ധം വരാത്തതുകൊണ്ട് അസ്യ എന്ന് പറഞ്ഞാൽ ധർമ്മിണ, ധർമ്മിയുടെ പ്രത്യക്ഷം ഉണ്ടാവും. ഇതാണ് പറഞ്ഞത്. അനുഭവം ആദിയിൽ ഒന്നിരിക്കിൽ അല്ലാതെ അല്ലാതെ അനുമതിയില്ല. ഇത് മുന്നം പക്ഷിയാതെ അനുഭവിയാതത് കൊണ്ട്. അതാണ് ഇവിടെ ആദ്യം പ്രത്യക്ഷത്തെ നിഷേധിക്കുന്നത്. ഇതൊരു സാമാന്യ നിയമമാണ്. എന്താണ് പ്രത്യക്ഷം സംഭവിച്ചാലേ അനുമതി സംഭവിക്കത്തുള്ളൂ. ഇത് ഇത്തരം നിയമങ്ങൾക്കെല്ലാം അപവാദങ്ങൾ വരും. ഇവിടെ ഇപ്പൊ സാമാന്യ നിയമം അനുസരിച്ച് പറയാം. കാരണം പറയും, ഹേതുവിന്റെ പ്രത്യക്ഷം ഉണ്ടാവണം, ഒരു സാമാന്യ നിയമമാണ്. എന്നാലേ അനുമാനം പ്രയോഗിക്കാൻ പറ്റൂ. മറ്റൊരു നിയമമാണ് ഹേതു സാധ്യങ്ങളുടെ സാഹചര്യം. ഒരു സ്ഥലത്തിരിക്കുക, ആ നിയമം അച്ഛൻ്റെ വ്യാഖ്യാനത്തിൽ സാഹചര്യ നിയമം എന്ന് തന്നെ പറയും. ആ നിയമം പ്രത്യക്ഷമാവണം. ഇപ്പൊ പൊതു നിയമങ്ങളാണ്. ചില സ്ഥലത്തൊക്കെ അങ്ങനെ അല്ലാതെ സംഭവിക്കുന്ന സ്ഥലങ്ങളുമുണ്ട്. ഇപ്പൊ പൊതുവായ നിയമം അനുസരിച്ച് എന്താണ്? ഒരു അനുമതി എന്ന് പറയുന്ന ആ ജ്ഞാനം സംഭവിക്കണമെങ്കിൽ അനുമാന പ്രയോഗം നടത്തും. അനുമാന പ്രയോഗം നടത്തണമെങ്കിൽ നമുക്ക് പല അറിവുകൾ വേണം. അതിലൊന്നാണ് പ്രത്യക്ഷം. പ്രത്യക്ഷം ഇല്ലെങ്കിൽ അനുമതി സംഭവിക്കത്തില്ല. അപ്പോ അനുഭവം ആദിയിൽ ഒന്നിരിക്കില് അല്ലാതെ. ആദ്യം ഒരു അനുഭവം ഉണ്ടാവണം. എന്തിൻ്റെ അനുഭവം ഉണ്ടാവണം? ജീവിതത്തിൽ ഒരാൾക്ക് വന്യ എന്ന് പറയുന്നതിൻ്റെ അനുഭവമേ ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടില്ലെങ്കിൽ അയാൾക്ക് ധൂമത്തെ കണ്ടിട്ട് വന്യ അനുമാനിക്കാൻ കഴിയത്തില്ല. എങ്ങനെ? ഇവിടെ പറയുന്നത് അനുമതിക്ക് വേണ്ടിയിട്ട്. എല്ലാ അറിവിൻ്റെ കാര്യമുണ്ട്. അനുമതി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? നമ്മൾ സാമാന്യ നിയമമാണ്. എൻ്റെ അപവാദങ്ങളൊക്കെ എവിടെയെങ്കിലും കാണിക്കാൻ പറ്റും. സാമാന്യ നിയമം പറയുകയാണ്, ഒന്ന്, നമുക്ക് വന്യെ നമ്മൾ കണ്ടിട്ടേ ഇല്ല ജീവിതത്തിൽ. ധൂമത്തെ കണ്ടിട്ട് ആദ്യമായിട്ട് പർവ്വതത്തിൽ ധൂമത്തെ കാണണം. ആ ആളിന് ധൂമത്തെ കണ്ടിട്ട് വന്യെ അനുമാനിക്കാൻ കഴിയും? ആ കാര്യമാണ് പറയുന്നത്. ധർമ്മിയുടെ അനുഭവം വേണം. അതിന് ധർമ്മിയുടെ അനുഭവം വേണോ? അത് മാത്രം മതിയോ? പോരാ. ധൂമം, അതിൻ്റെ ജ്ഞാനം മുമ്പുണ്ടായിരിക്കണം. അത് മതിയോ? എൻ്റെ സാഹചര്യത്തിൻ്റെ ജ്ഞാനം വേണം. എന്നാലും അത് വ്യാപ്തിജ്ഞാനമായി, വ്യാപ്തിജ്ഞാനം വേണം. ഇങ്ങനെ പല ഇതും വേണം. അപ്പോൾ അനുഭവത്തെ തുടർന്നാണ് അനുമതി ഉണ്ടാകുന്നത്. എന്തെങ്കിലും അനുഭവം ഉണ്ടായിരിക്കണം. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള അനുഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ തുടർന്ന് ഒരാൾക്ക് പർവ്വതത്തിൽ ധൂമത്തെ കാണുമ്പോൾ പർവ്വതോ വന്യമാൻ ധൂമാ അനുമാന പ്രയോഗം നടത്തും. അയാൾക്ക് പർവ്വതോ വന്യമാൻ എന്നുള്ള അനുമതി ജ്ഞാനം ഉണ്ടാവും. ഇവിടെ ധർമ്മീ അസ്ഥി എന്നുള്ള അനുമതി ജ്ഞാനമാണ് ഉണ്ടാവേണ്ടത്. ഇതുണ്ടാകത്തില്ല എന്തുകൊണ്ട്? അസ്യ പ്രത്യക്ഷം കുതഹ? ഈ ധർമ്മിയുടെ പ്രത്യക്ഷം എങ്ങനെ സംഭവിക്കും? എന്ന ഭവതി, സംഭവിക്കുന്നില്ല എന്നാണ്. അതാണ് പറഞ്ഞത്, അനുഭവം ആദിയിൽ ഒന്നിരിക്കില്ല, ഒന്നിരിക്കില്ലല്ലാതെ, അല്ലാതെ അനുമതിയില്ല. ഒരനുഭവം ആദ്യം ഉണ്ടാകാതെ ഒരിക്കലും അനുമതി ഉണ്ടാകത്തില്ല. അത് ഇവിടെ ഇപ്പോൾ ഏതിൻ്റെയൊക്കെ അനുഭവം ഉണ്ടാകണമെന്ന് പറയുന്ന തർക്കം പഠിപ്പിക്കുകയല്ലല്ലോ. അതുകൊണ്ടത് വിശദീകരിച്ച് ഒന്നും പറയുന്നില്ല. എന്തിൻ്റെ അനുഭവം വേണം? ധർമ്മിയുടെ. അതാണ് പറയുന്നത്, അനുഭവം ആദിയിൽ. ആദിയിൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഏതിന് മുമ്പ്? അനുമതിക്ക് മുമ്പ്. ആദി എന്ന് വെച്ചാൽ അവിടെ മുമ്പ് എന്നാണ്, പണ്ടെന്നുള്ള അർത്ഥമുണ്ട്. മുമ്പ് എപ്പോഴാണോ നമുക്ക് അനുമതി സംഭവിക്കുന്നത് അതിന് മുമ്പ്. പിന്നാലെ അനുഭവം ഇല്ലാതെ, ഇല്ലാതെ അനുമതി ഇല്ല. ഇത് മുന്നം പക്ഷിയാലെ അനുഭവിയാത്തത് കൊണ്ട് ധർമ്മിയുണ്ടെന്ന്. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താണെന്ന് പിന്നെ പറഞ്ഞു വരുന്നതിനെ മനസ്സിലാക്കത്തുള്ളൂ. ധർമ്മി, ധർമ്മി ഉണ്ടെന്ന് മുന്നം ആദി നേരത്തെ പറഞ്ഞു. അതാണ് ഇവിടെ മുന്നോന്ന് പറഞ്ഞു. മുന്നാലെ അക്ഷിയാലെ അറിയത്, അക്ഷി കൊണ്ട് അറിയാത്തതുകൊണ്ട്. പക്ഷി എന്ന് പറഞ്ഞാൽ കണ്ണാണ്. ഇവിടെ കണ്ണിന് മാത്രം എടുക്കണ്ട, ഏതെന്ത്രിയത്തെ എടുക്കാം. കണ്ണുകൊണ്ട് ചിലതിനെയൊക്കെ നമ്മൾ കണ്ണുകൊണ്ട് അറിയും, ചിലതിനെ നമ്മൾ സ്പർശിച്ചറിയും, ചിലതിനെ മണത്തെറിയും, രുചിച്ചറിയും, അങ്ങനെ പല രീതിയിലും അറിയാം. പക്ഷെ പ്രധാനമായിട്ട് കണ്ണാണ് മുഖ്യം. അതുകൊണ്ടാണ് കണ്ണിനെ കുറിച്ച് പറഞ്ഞത്. അക്ഷിയാലെ അനുഭവിയാത്തത് കൊണ്ട്, അതാണ് ഇവിടെ പറഞ്ഞത്. അസന്നികൃഷ്ടത്വ അക്ഷി, കണ്ണുമായിട്ടുള്ള സന്നികർഷം സംഭവിക്കുന്നില്ല. ഏതിന്? ധർമ്മിക്ക്. ആണ് ഇത് മുമ്പ് അക്ഷിയാലെ അനുഭവിയാത്തത് കൊണ്ട്, കണ്ണുകൊണ്ട് അനുഭവിക്കാൻ കഴിയാത്തത് കൊണ്ട് എന്നർത്ഥം. അപ്പോൾ ഇത് രണ്ടും ഒരുപോലെ തന്നെ വരുന്നത്. അസ്യ പ്രത്യക്ഷം അസന്നികൃഷ്ടത്വാത് ന ഭവതി. അപ്പോൾ അസന്നികൃഷ്ടത്വം കൂടെ പറഞ്ഞത് കണ്ണുകൊണ്ട് അറിയുന്നില്ല, ധർമ്മിയെ. അത് വിശദമാക്കാൻ വേണ്ടി ഞാൻ അടുത്ത് പറഞ്ഞ എന്താണ്, അപ്പൊ ഒരാൾ ചോദിക്കും എന്തുകൊണ്ട് ധർമ്മി അറിയുന്നില്ല, ഞാൻ നാരങ്ങ അറിയുന്നുണ്ടല്ലോ, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണണല്ലോ, പിന്നെ ഞാനങ്ങനെ നാരങ്ങ ഉണ്ടെന്ന് പറയും, നാരങ്ങ എടുത്ത് എങ്ങനെ മുറിക്കും, നാരങ്ങ എങ്ങനെ പിഴിയും, ഞാൻ കണ്ണു കണ്ടിട്ടാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത് എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടൊന്ന് വരും. അവിടെ പറഞ്ഞ എന്താണ്, മുന്നം അക്ഷിയാലെ അനുഭവിയാത്തത് കൊണ്ട് ധർമ്മിയുണ്ടെന്ന് അനുമതിയാൽ അറിവില്ല. ധർമ്മിയുണ്ടെന്ന് ഒരിക്കലും അനുമതിയിലൂടെ അറിയാൻ പറ്റില്ല, കാരണം ആ ധർമ്മിയുടെ പ്രത്യക്ഷം ഒരിക്കലും ഉണ്ടാകുന്നില്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇത് ആദ്യം സിദ്ധാന്തം പറയുകയാണ്, ഇവിടെ ചോദ്യങ്ങളൊന്നുമില്ല. എന്താണ് ഇതിൻ്റെ സിദ്ധാന്തം, അത് പറയാണ്. ഒരിക്കലും ധർമ്മിയുടെ അനുമതി സംഭവിക്കത്തില്ല, എന്തുകൊണ്ട്? പ്രത്യക്ഷം സംഭവിക്കും. അപ്പോൾ രണ്ടും പറഞ്ഞു, എന്താണ്, അനുമതി സംഭവിക്കുന്നില്ല, പ്രത്യക്ഷവും സംഭവിക്കുന്നില്ല. അനുമതി എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല, പ്രത്യക്ഷം സംഭവിക്കാത്തതുകൊണ്ട്? അതിന് ഹേതുവും പറഞ്ഞു, കാര്യം വളരെ വ്യക്തമായി പറഞ്ഞപ്പോൾ സംശയം വരാത്തതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. ധർമ്മിയെ, നാരങ്ങയെ ഞാൻ കണ്ണുകൊണ്ട് കാണുന്നുണ്ടല്ലോ, അതിന് സമാധാനമാണ് അടുത്ത് പറയുന്നത്. എന്ത് അറിവത്? ധർമ്മിയെയല്ല ധർമ്മമാ, അതാണ് അടുത്ത് പറയും. നിങ്ങൾ കാണുന്നത് ധർമ്മത്തെയാണ്, ധർമ്മിയാണെന്ന് ഭ്രമിക്കുകയാണ്, ഭ്രമമാണ്. അതുപോലെ മരുമരീചി കണ്ടിട്ട് ജലമാണെന്ന് ഭ്രമിക്കുന്നത് പോലെ അതൊരു ഭ്രമം മാത്രമാണ്. പക്ഷെ അതുകൊണ്ട് ഉൾക്കൊള്ളുവാൻ ഒരുപാട് ചിന്തിച്ചാലേ പറ്റും, പറയുന്ന രീതി ചിന്തിച്ചാലേ പറ്റും. വീണ്ടും ഞാൻ നാരങ്ങയാണല്ലോ കാണുന്നത് എന്ന് നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. കാണുന്നത് ധർമ്മമാണ്, സാധാരണഗതിയിൽ ധർമ്മം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലെല്ലാം ധർമ്മശബ്ദത്തിൻ്റെ അർത്ഥം പറയുന്ന ആധേയ പദാർത്ഥം എന്ന്. ധർമ്മശബ്ദത്തിന് ഒരുപാട് അർത്ഥമുണ്ട്, അർത്ഥസംഗ്രഹത്തിൽ പഠിച്ചിട്ടുണ്ട്. ധർമ്മം എന്താണ്? യാഗാതിരേയ ധർമ്മം, അതൊന്നുകൂടെ കൊണ്ടുവരും. സദാചാരം ധർമ്മമാണെന്ന് പറയും. നിയമങ്ങൾ ധർമ്മമാണെന്ന് പറയും. സാമൂഹ്യ നീതി ധർമ്മമാണെന്ന് പറയും. അങ്ങനെ പല അർത്ഥം പറയും. ഇവിടെ പറയുന്നത് എന്താണ്? ആധേയ പദാർത്ഥം, അതാണ് ധർമ്മം. ആധേയ പദാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ മേശ അധികരണമാണ്. എന്തിനധികരണം? പുസ്തകത്തിന്. അപ്പൊ മേശയെ സംബന്ധിച്ച് പുസ്തകം എന്ന് പറയുന്ന ഒരു ആധേയ പദാർത്ഥമാണ്, മേശയിൽ ഇരിക്കുന്ന വസ്തുവാണ്, അതാണ് ധർമ്മം. ഇവിടെ അതാണ് ധർമ്മ ശബ്ദത്തിൻ്റെ അർത്ഥം. അത് ആപേക്ഷികമാണ് ധർമ്മം എന്ന് പറയുന്നത്. ഒന്നിനെ നിത്യമായി ധർമ്മം എന്ന് പറയാൻ പറ്റില്ല. പുസ്തകത്തെ അപേക്ഷിച്ച്, മേശയെ അപേക്ഷിച്ച് പുസ്തകം ആധേയമായ ഒരു പദാർത്ഥമാണ്. ആധേയം എന്ന് വെച്ചാൽ അത് ഇരിക്കുന്നത്, അതിൽ വച്ചിരിക്കുന്ന ഒരു പദാർത്ഥമാണ്. അതുകൊണ്ട് പുസ്തകം ധർമ്മമായി. അപ്പൊ മേശയോ? ധർമ്മസ്യ അസ്ഥീതി, ധർമ്മം ഏതിലാണോ ഇരിക്കുന്നത് അത് ധർമ്മിയായി. ഇനി ഇത് മാറും, ഭൂമി അപേക്ഷിച്ച് നോക്കണം. ഭൂമിയിൽ ആധേയ പദാർത്ഥമാണെന്ത്? മേശ. അപ്പൊ ഭൂമി എന്ന് പറയുന്നത് എന്തായി? ധർമ്മോ അസ്യ അസ്ഥീതി, മേശ എന്ന് പറയുന്ന ധർമ്മം ഇരിക്കുന്നതുകൊണ്ട് ഭൂമി ധർമ്മിയായി, മേശധർമ്മമായി. ഇനി പുസ്തകം എന്ന് കഴിഞ്ഞാൽ എന്താണ്? പുസ്തകത്തിൽ നമ്മൾ കാണുന്ന വെളുത്ത നിറമാണ്. അപ്പൊ പുസ്തകത്തിലെ ഒരു ആധേയ വസ്തു പദാർത്ഥമാണെന്ത്? അതിൻ്റെ കളറ്, അതിൻ്റെ കളർ ഒരു ആധേയ പദാർത്ഥമാണ്. അതുകൊണ്ട് അത് ധർമ്മമായി. ആ കളർ എവിടെയിരിക്കുന്നു? ധർമ്മിയായി. ധർമ്മോസ്യ സ്ഥിതി ധർമ്മി. ഇനി പുസ്തകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊരു ആകൃതിയുണ്ട്, ഷേപ്പ്. ഒരു ആധേയ പദാർത്ഥമാണ്, പുസ്തകത്തിലാണ് ഇരിക്കുന്നത്. അപ്പൊ ധർമ്മം എന്തായി? പുസ്തകം ധർമ്മിയായി. ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. നിങ്ങളൊരു വസ്തുവിനെ കൂടുതൽ സൂക്ഷ്മമായി സൂക്ഷ്മമായി വിഭജിച്ചു വന്നു കഴിഞ്ഞാൽ ധർമ്മധർമ്മി ഭാവത്തിൽ അത് മാറിക്കൊണ്ടേയിരിക്കും. പരമാണു ചെന്നു കഴിഞ്ഞാൽ പരമാണു ധർമ്മിയായി. പരമാണുവിൻ്റെ നിറം ധർമ്മമായി. തർക്കിയന്മാർ പറയുന്നതനുസരിച്ച് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അർത്ഥത്തിലാണ് നമ്മുടെ ധർമ്മം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, അല്ല ഞങ്ങൾ ധർമ്മിയെ കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ മറുപടി പറയുന്നു, അല്ല അറിയത് ധർമ്മിയല്ല, നിങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നുണ്ട്, പക്ഷെ ഒരു ആധേയ പദാർത്ഥമാണ്. ആധേയ പദാർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു നാരങ്ങ എന്ന് പറയുന്ന ഒരു വസ്തുവിനെ കൽപ്പിച്ചിട്ട് അവിടെ അങ്ങനെ ഒരു അധികരണം ഇല്ല, മനസ്സിലായോ? എന്നാ പിന്നെ നാരങ്ങ എന്നൊരു ധർമ്മി ഉണ്ടെന്ന് പറയേണ്ടി വരും. ഇവിടെ ഒരിടത്തും ഇല്ല പറഞ്ഞു വരുമ്പോൾ. ഇതൊക്കെ നമ്മുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് പറയുന്നതാണ്, ചിന്തയിൽ നിന്ന് പറയുന്നതല്ല. ഗുരു ഇവിടെ പറയുന്ന ചിന്തയിൽ നിന്നും കൊണ്ടാണ്. നമ്മൾ കണ്ടു ഉണ്ട് എന്ന് പറയുന്ന നമ്മുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട്, രണ്ടും രണ്ടാണ്. അപ്പം നമ്മൾ പറയും അവിടെ ഒരു ധർമ്മമുണ്ട്, ധർമ്മം ആധേയ പദാർത്ഥമാണ്. എവിടെ അത് ആധേയമായിരിക്കുന്നു? നാരങ്ങയിൽ. സംശയം എന്തോ, നാരങ്ങ എന്ന് പറയുന്ന ധർമ്മിയിൽ മഞ്ഞ നിറം എന്ന് പറയുന്ന ധർമ്മം ഇരിക്കുന്നു, അത് ആധേയ പദാർത്ഥമാണെന്ന് നമ്മൾ പറയും, നമ്മുടെ വ്യാഖ്യാനമാണ്. ശരി, അതിനെ അംഗീകരിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങളങ്ങനെ നാരങ്ങ എന്ന് പറയുന്ന ഒരു ധർമ്മിയിൽ മഞ്ഞ നിറം എന്ന് പറയുന്ന ഒരു ധർമ്മത്തെ നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ ശരി, സമ്മതിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കണ്ടത് എന്തിനെ? ധർമ്മത്തെയാണ് കണ്ടത് എന്ന് പറയേണ്ടി. അത് നാരങ്ങയല്ല കണ്ടത്, കാരണം നിങ്ങൾ നാരങ്ങ ഒരു ധർമ്മമാണെന്ന് അംഗീകരിക്കുന്നുണ്ടോ? സോറി, മഞ്ഞ നിറത്തെ. നാരങ്ങയല്ല, മഞ്ഞ നിറത്തെ. മഞ്ഞ നിറത്തെ നിങ്ങളൊരു ധർമ്മമാണെന്ന് അംഗീകരിക്കുന്നു. അംഗീകരിച്ചേ പറ്റൂ. എന്തുകൊണ്ട്? നിങ്ങൾ ധർമ്മിയെയും ധർമ്മത്തെ അംഗീകരിക്കുന്ന ആളാണ്. നിങ്ങൾ എന്താണ് പറയുന്നത്? നാരങ്ങയുടെ നിറമെന്നാണ്, നാരങ്ങയുടെ മഞ്ഞ നിറമെന്നാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നാരങ്ങി അംഗീകരിക്കുന്നു, അതായത് ധർമ്മി അംഗീകരിക്കുന്നു, മഞ്ഞ നിറത്തെ അംഗീകരിക്കുന്നു. ശരി, സമ്മതിച്ചു. അപ്പൊ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുന്ന എന്തിനാണ്? നിറത്തെയാണല്ലോ. അപ്പൊ നിങ്ങൾ കണ്ട എന്തിനാണ്? നാരങ്ങയുടെ നിറത്തെയാണ്. അതാണ് ധർമ്മം, അതാണ് ആധേയ പദാർത്ഥം. എവിടെ ഇരിക്കുന്നു? നാരങ്ങയിലിരിക്കുന്നു. അതുവരെ സമ്മതിച്ചേ പറ്റും. അപ്പോ അതാണ് പറഞ്ഞത്, എന്താണ് 60? ധർമ്മിയല്ല ധർമ്മമാ. നിങ്ങൾ ധർമ്മിയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ധർമ്മത്തെ സ്വീകരിക്കേണ്ടി വരും. അവിടെയാണ് പ്രശ്നം, മനസ്സിലായോ? ഇല്ലെങ്കിൽ നിങ്ങൾ പറയേണ്ടി വരും അവിടെ ഒരു ധർമ്മിയില്ല, നിറമുള്ള ഒരു വസ്തു ഇല്ലെന്ന് പറയേണ്ടി വരും. അത് പറയാൻ പറ്റുമോ? അങ്ങനെ നിറമുള്ള ഒരു വസ്തുവേ ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. നിറമുള്ള ഒരു വസ്തു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ രണ്ടിനെ അംഗീകരിക്കും, അതിനെ ധർമ്മത്തെയും ധർമ്മിയും. അപ്പൊ ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ അവിടെ അർത്ഥം? ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആധേയ പദാർത്ഥം എന്ന് നിങ്ങൾ അംഗീകരിച്ചാലേ നാരങ്ങയുടെ നിറമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? മനസ്സിലായോ? നിങ്ങൾ അംഗീകരിക്കണം നാരങ്ങയുടെ നിറം. നിങ്ങൾക്ക് അംഗീകരിച്ചേ പറ്റൂ. നിങ്ങൾ പറയുകയാണ് നാരങ്ങയ്ക്ക് നിറമുണ്ടെന്ന്. അപ്പം നിറം എന്ന് പറയുന്ന ഒരു അദ്വൈത പദാർത്ഥമാണ്. അപ്പം നിങ്ങൾ കണ്ടതിനെന്ന് ചോദിച്ചാൽ അറിവത് ധർമ്മീയല്ല, ധർമ്മമാം അദ്വൈത പദാർത്ഥത്തെ കണ്ടത്. നാരങ്ങയുടെ നിറത്തെ കണ്ടത്, കണ്ണുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ നിറത്തേ പറ്റൂ. കാണാം നിറം നാരങ്ങയുടെ എന്ന് പറഞ്ഞാൽ നിറത്തെ ധർമ്മമായി അംഗീകരിച്ചാൽ, അതിനൊരു അധേയ പദാർത്ഥമായി സ്വീകരിച്ചാൽ നിങ്ങൾക്ക് നാരങ്ങയുടെ നിറത്തെ കാണാൻ പറ്റും, നാരങ്ങയെ കാണാൻ പറ്റത്തില്ല ഒരിക്കലും. അറുപത് ധർമ്മീയല്ല, ധർമ്മമാ. എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു? ഈ അരുളിയ ധർമ്മി അദൃശ്യമാകുകയാണ്. ഞാനീ പറഞ്ഞ ധർമ്മിയുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടെന്ന് പറയുന്ന ധർമ്മി, അത് നിങ്ങൾ യക്ഷിയുടെ പാട്ട് കേട്ടു എന്ന് പറയും പോലെ, യക്ഷി പാടുന്ന കേട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? പാട്ടെന്ന് പറയുന്നത് യക്ഷിയുടെ ധർമ്മമാണ്, യക്ഷിയിലിരിക്കുകയാണ്. അത് നിങ്ങൾ കേട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങളവിടെ മനസ്സുകൊണ്ടൊരു യക്ഷിയെ അംഗീകരിക്കുകയാണ്, കാരണം നിങ്ങൾ പാട്ട് കേട്ടു അതുകൊണ്ട്. ഏ പക്ഷെ ഞാൻ പറയുന്നു അങ്ങനെ ഒരു യക്ഷിയെ ഇല്ല, യക്ഷി അദൃശ്യമാണ്. നിങ്ങൾ പാട്ടല്ലേ കേട്ടുള്ളൂ, യക്ഷിയെ കണ്ടില്ലല്ലോ, യക്ഷിയുടെ പാട്ടല്ലേ കേട്ടുള്ളൂ. യക്ഷിയില്ല, അദൃശ്യമാണ്. അതുപോലെ ധർമ്മി എന്താണ്? അദൃശ്യമാണ് എന്ന് വെച്ചാൽ ധർമ്മി നിങ്ങൾ കണ്ടിട്ടേ ഇല്ല. നിങ്ങൾ കണ്ടത് ധർമ്മത്തെയാണ്, നിറത്തെയാണ് കണ്ടത്, ആകൃതിയാണ് കണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ മണം. അതാണ് നിങ്ങൾ അറിഞ്ഞത്, രസം അതാണ് അറിഞ്ഞത്. ഇതെല്ലാം ധർമ്മങ്ങളാണ്. ഓരോ ഇന്ദ്രിയങ്ങൾക്കും വിഷയമായ ഓരോരോ ധർമ്മങ്ങൾ എവിടെയുണ്ടത് അംഗീകരിക്കും. ധർമ്മി എവിടെ? ഈ അരുളിയ ധർമ്മി അദൃശ്യമാകയാലെ. നിങ്ങൾ പറഞ്ഞ നാരങ്ങ എന്ന് പറയുന്ന ധർമ്മി ആരും കാണുന്നേയില്ല. കാണുന്നതെല്ലാം ധർമ്മങ്ങളായി മാറും. ഇതാണ് പറയുന്നത്. ഇത് വളരെ ശ്രദ്ധിക്കണം. നേതി നേതി എന്നൊന്നും പറയുന്ന പോലെയുള്ള ഒരു പ്രക്രിയയല്ല, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നേതി നേതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിഷേധിച്ച് നിഷേധിച്ച് നിഷേധിച്ച് ഒന്നിനെ ശേഷിപ്പിക്കും ആ പറയുന്നിടത്ത്. എന്താണ് അവിടെ പറയും? ആത്മാവ് ശേഷിക്കുന്നു. ഇതിലും ആത്മാവിനെ അവസാനം കൊണ്ടുവരും, പക്ഷേ പറയുന്നിടത്തല്ല. എന്നുവെച്ചാൽ ധർമ്മങ്ങളെയെല്ലാം നിഷേധിച്ചിട്ട് ധർമ്മി ഉണ്ടെന്ന് പറയുകയല്ല. ധർമ്മങ്ങളെയെല്ലാം നിഷേധിച്ചിട്ട് എന്ത് പറയുന്നു? ധർമ്മി ഇല്ല. ധർമ്മി എന്ന് പറയുന്നത് ശേഷിക്കുന്നു എന്നല്ല പറയുന്നു, ധർമ്മി അദൃശ്യമാണ്, അതുകൊണ്ടില്ല. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? അദൃശ്യമാകയാതെ ധര മുതലായവ ഒന്നുമില്ല. അപ്പൊ ധർമ്മധർമ്മി ഭാവം വരുന്നു. ധര മുതലായ അതാണ് ഉദാഹരണം. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, ഇത്രയും പറഞ്ഞാൽ പഴയ ഇതനുസരിച്ച്, പണ്ടത്തെ ഒരു കണക്കനുസരിച്ച് ഇത്രയും പറഞ്ഞാൽ പ്രപഞ്ചം തീർന്നു, പിന്നെ ശേഷിക്കുന്ന ആത്മാവേ ഉള്ളൂ, ബാക്കി എന്നാ ഇത് ആയിക്കഴിഞ്ഞു, നമ്മൾ അനുഭവിക്കുന്ന എല്ലാം ഇതൊക്കെ ആയി, പിന്നെ മൊത്തത്തിൽ മായ എന്നോ എന്തെങ്കിലുമൊക്കെ പറയാം, അത്രയേ ഉള്ളൂ. ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ധർമ്മികളാണ് ധര, പൃഥ്വി തുടങ്ങിയ ധർമ്മികളാണ് നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതൊക്കെ ഭ്രമമാണ്, അതുകൊണ്ട് അതില്ല. പിന്നെ നമ്മൾ എന്തിനെ അനുഭവിക്കുന്നത്? ധർമ്മത്തെ. അതുണ്ടോ? അതുമില്ല. അതും ഇല്ല എന്നാണ്. അത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മം ഇല്ലാതാകുന്നത് അതിന് പ്രധാനമായ കാരണം അതിന് ആശ്രയമില്ലാത്തതുകൊണ്ടാണ്. അതിന് ആശ്രയിച്ചിരിക്കാവുന്നുമില്ല. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഇത് ഭൂമി ഒരു തത്വമാണ്, പൃഥ്വി അതിൻ്റെ ഒരു ധർമ്മമാണ്, പുസ്തകം അതെന്നുണ്ടായിരുന്നു അല്ലേ. ഈ വസ്തു എടുത്തു കഴിഞ്ഞാൽ ഇതിന് പാർത്ഥിവ തത്വം എന്ന് പറയും. പുസ്തകത്തെ എടുത്തു കഴിഞ്ഞാൽ പാർത്ഥിവ തത്വം എന്ന് പറയാൻ നിങ്ങളിവിടെ എന്ത് തത്വത്തെ കാണുന്നതെന്ന് വെച്ചാൽ എന്ത് ധർമ്മിയാണ് കാണുന്നത്? ഇത് കുറച്ച് അക്ഷരങ്ങളും പേപ്പറും വരയും നിറങ്ങളും ഒക്കെ കാണുന്നു. നിങ്ങൾ കാണുന്നതെല്ലാം ധർമ്മത്തെയാണ്. 60 ധർമ്മിയല്ല ധർമ്മം. ശരി, അതിൻ്റെ ഒരു ധർമ്മത്തെ എടുക്കുക, പേപ്പറിനെ എടുക്കും അല്ലേ. ഇതിൽ നിന്ന് ഒരു ധർമ്മിയെ ഇങ്ങെടുക്കും. അതായത് ഞാൻ പറയുന്നത് ഞാൻ കാണുന്നത് പേപ്പറാണെന്ന് പറഞ്ഞാൽ അത് ധർമ്മമായി. ശരി, അതിനെ എടുത്തു നോക്കിയാൽ എന്താണ്? ആ പേപ്പറിലും വരുന്നു ധർമ്മധർമ്മി ഭാവം അല്ലേ. പേപ്പറിലും ഉണ്ട് ധർമ്മ, കാരണം അവിടെയും ഉണ്ട് എന്താണ്, നിറങ്ങളുണ്ട് ആകൃതിയുണ്ട്, അത് ധർമ്മങ്ങളാണ്. പിന്നെ ധർമ്മി കണ്ടത് എന്താണ്? ധർമ്മങ്ങളെയാണ്. ധർമ്മിയെ കണ്ടോ? ഇല്ല. അപ്പൊ ധർമ്മി അവിടെ ആദൃശ്യമായി. ഈ പേപ്പറിന് 4 കഷ്ണമാക്കുക. ഓരോ കഷ്ണത്തിനും നിങ്ങൾക്ക് എന്ത് അറിയാൻ പറ്റും? നിങ്ങൾ പറയും ധർമ്മിയുണ്ട് ധർമ്മമുണ്ട്. പരിശോധിച്ച് നോക്കുമ്പോൾ എന്താണ്? ഈ പുസ്തകത്തിൽ സംഭവിച്ചതുപോലെ തന്നെ അവിടെ എന്താണ്? ധർമ്മം ധർമ്മി ഇങ്ങനെ രണ്ടില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആദ്യം കണ്ട പുസ്തകം അതില്ലാതെയായി, പിന്നെ പേപ്പറില്ലാതെയായി, അത് 4 മുറിച്ചു, അത് ഓരോ കഷ്ണം ഇല്ലാതെയായി. ഇങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ എന്തോരം നിങ്ങൾ കാണുന്ന ധർമ്മങ്ങളെല്ലാം തന്നെ നിങ്ങൾ കൂടുതൽ ചിന്തിച്ചാൽ അതിൽ തന്നെ ഒരു ധർമ്മിയും ധർമ്മവും വരും. വീണ്ടും അതിനെ പിരിച്ചു കഴിഞ്ഞാൽ എന്തോരും അവിടെ തന്നെ ധർമ്മി ധർമ്മങ്ങൾ വരും. കാരണം അവയവി അവയവം എന്ന് പറയുമ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടേ പിന്നെ നിങ്ങൾക്ക് ധർമ്മം കാണാൻ കഴിയാതെയാവും. ധർമ്മവും അപ്രത്യക്ഷമാവും, ധർമ്മിയും അപ്രത്യക്ഷമാവും. അതുകൊണ്ട് ധരം മുതലായവ ഒന്നുമില്ല. അപ്പൊ ധരം മുതലായ വേണം ഇവിടുത്തെ ധർമ്മി, അത് തിരിച്ചറിയണം. ആത്മാവല്ല. അത് എന്തുകൊണ്ട് ഇല്ല? അദൃശ്യമാകയാതെ. അത് ദൃശ്യമല്ല. അനുഭവം ആദിയിൽ ഒന്നിരിക്കെ ഇല്ലാതെ ഇല്ല, ഒരിക്കലും അല്ലാതില്ല. കരുളിയ ധർമ്മി അദൃശ്യമാകയാതെ. ധർമ്മി അദൃശ്യമായിപ്പോയി, ധർമ്മിയില്ല. ഇതാണ് ഈ പറഞ്ഞു വരുന്നത്. ഈ അദൃശ്യം എന്ന് കേൾക്കുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ പെട്ടെന്ന് പറയുന്ന അദൃശ്യം, അഗ്രാഹ്യം, അധിഷ്ഠം, അസ്പർശം, ഇതൊക്കെ സാധാരണ പറയുന്ന ആത്മാവിനാണ്. ഇതാണ് ആൾക്കാർ കൂടെ തെറ്റിദ്ധാരണ ഉണ്ടാവും. ആത്മാവിനെ കുറിച്ച് പറയുന്ന അവ്യവഹാര്യം, അരൂപം, അസ്പർശം, അദൃശ്യം, ഇങ്ങനെയെല്ലാം ഉപനിഷത്തുകളിൽ ആത്മാവിനെ കുറിച്ച് പറയും. ഇവിടെ അദൃശ്യം എന്ന് കേട്ടാൽ തന്നെ ആൾക്കാർ ചാടി വീഴും. അങ്ങനെയാണെങ്കിൽ അദൃശ്യം എന്ന് പറയുന്നത് എന്തിനാണ്? ആത്മാവ്. അങ്ങനെയാണെങ്കിൽ ധർമ്മി അദൃശ്യമാണെന്ന് പറഞ്ഞു. അപ്പൊ ആത്മാവ് അദൃശ്യമാണ്, ശരിയാണല്ലോ ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. പെട്ടെന്നൊരു ചാടിക്കേറിയ ഒരു നിഗമനത്തിലെത്തിച്ചേരും. അപ്പൊ അദൃശ്യം, ആത്മാവ് അദൃശ്യമാണ്. ആത്മാവ് അദൃശ്യമായതുകൊണ്ട് ധരം മുതലായവ ഒന്നുമില്ല. ആത്മാവ് അദൃശ്യമായതുകൊണ്ട് ധരം മുതലാവില്ല എന്ന് അങ്ങനെ പറയാൻ പറ്റും. ധരം മുതലായവ അദൃശ്യമാണെങ്കിൽ അതില്ല എന്ന് പറയാം. ആത്മാവ് പിന്നെ അറിയാതിരിക്കുന്നതും ധരമില്ലാത്തതുമായിട്ട് എന്താ ബന്ധം? പിന്നെ ഒന്നുകൂടെ പറയുന്നത് എന്താണ്? ആത്മാവിനെ അദൃശ്യമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ 60 ധർമ്മിയല്ല ധർമ്മമാണോ? അവിടെ ധർമ്മി ധർമ്മഭാവം അതെങ്ങനെ ആത്മാവി വരും? ധരയിലേ വരത്തുള്ളൂ. ആത്മാവ് നിർധർമ്മകമാണ്. ആത്മാവിൻ്റെ ധർമ്മം ആത്മാവ് ധർമ്മി എന്ന് പറയാൻ കഴിയത്തില്ല. അപ്പോൾ അതൊന്നും ആത്മാവിന് യോജിക്കത്തില്ല. എല്ലാ വ്യാഖ്യാതാക്കളും ഇതിനെ ആത്മാവിലാണ് യോജിക്കുന്നത്. ധരയിലാണ് ഇതിനെ യോജിപ്പിക്കുന്നത്. ധരയിലല്ല, ധരം മുതലായ സർവവസ്തുക്കളിൽ ഇതിനെ യോജിപ്പിക്കും. അപ്പോ ധരം മുതലായവ ഒന്നുമില്ല എന്നാണ് അവിടെ നിർത്തുന്നത്. അതാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. എന്താണ് ന വിദ്യതേ അസ്ഥി ധർമ്മീതി പ്രത്യക്ഷം അനുമാനവർ. ധർമ്മി ധർമ്മി അസ്ഥി ഇതി പ്രത്യക്ഷം ന വിദ്യതേ. നമ്മളിതുവരെ വിശദീകരിച്ച കാര്യം ധർമ്മി അസ്ഥി എന്നുള്ള പ്രത്യക്ഷം ന വിദ്യതേ, അങ്ങനെ ഒരു പ്രത്യക്ഷം ഉണ്ടാകുന്നില്ല. ഈ അരുളിയ ധർമ്മി അദൃശ്യം ആകയാലേ എൻ്റെ പ്രത്യക്ഷം ഉണ്ടാകുന്നില്ല. ഏതുപോലെ അനുമാനവത്, അനുമാനത്തെ പോലെ. അനുമാനത്തെ പോലെ എന്ന് വെച്ചാൽ അനുമിതി പോലെ. എങ്ങനെയാണോ ധർമ്മിയുടെ അനുമതി ഇല്ലാത്തത്, അതുപോലെ പ്രത്യക്ഷമില്ല. കാരണം അനുമതി ഇല്ലാന്ന് നേരത്തെ പറഞ്ഞു. അത് കഴിഞ്ഞും പറയുന്നുണ്ട് ധർമ്മ ധർമ്മിണോ അധിഷ്ഠ സാഹചര്യ. അനുമതിയില്ല. അനുമാനമെന്ന് വെച്ചാൽ അനുമതി എന്നുള്ളതാണ്. പ്രത്യക്ഷം എന്ന് വെച്ചാൽ പ്രത്യക്ഷ ജ്ഞാനം. അനുമാനം എന്ന് വെച്ചാൽ അനുമതി. ഇനി അനുമാനം എന്ന് വെച്ചാൽ അനുമാന പ്രമാണം എന്ന് എടുക്കാമോ എന്ന് വെച്ചാൽ അങ്ങനെയും എടുക്കാം. അപ്പൊ പ്രത്യക്ഷം എന്ന് പറയുന്നതിനും പ്രമാണമായിട്ട് എടുക്കും. ധർമ്മി അസ്ഥി ഇതി പ്രത്യക്ഷ പ്രമാണം എന്ന വിദ്യതയെ. ധർമ്മി അസ്ഥി ഇതി എന്ന് വെച്ചാൽ ഇത്യസ്യ. ഇതിന് ഇതിക്ക് അങ്ങനെ പല അർത്ഥം കൊടുക്കാം. ഇതി ശബ്ദം അമ്പ്യമാണ്. ധർമ്മി ഉണ്ട് എന്നുള്ളതിന് പ്രത്യക്ഷ പ്രമാണം ഇല്ല. അതുകൊണ്ട് തന്നെ പ്രത്യക്ഷ പ്രമേയം ഇല്ല. ഏതുപോലെ അനുമാന പ്രമാണം ഇല്ലാത്തത് കൊണ്ട് അനുമതി പ്രമേയം ഇല്ല. ഇനി പ്രത്യക്ഷ പ്രമാണം എന്തുകൊണ്ടില്ല? അസന്നികൃഷ്ടത്വ. സന്നികർഷം ഉണ്ടായാലേ പ്രത്യക്ഷ ജ്ഞാനം ഉണ്ടാകത്തു. സന്നികർഷമില്ല, ഇല്ലാത്തതുകൊണ്ട് സന്നികർഷം ഉണ്ടാകുന്നില്ല. അപ്പോൾ അവിടെ പ്രമാണമില്ല, ഇല്ലാത്തതുകൊണ്ട് പ്രമേയമില്ല. അങ്ങനെ അർത്ഥം എടുത്താലും ഒന്ന് തന്നെ, അർത്ഥത്തിന് വ്യത്യാസമുണ്ട് രണ്ടു രീതിയും. പക്ഷെ അനുമാനത്തിന് അനുമതി എന്നുള്ള അർത്ഥമുണ്ട്. അങ്ങനെ എടുക്കാം. ശരിയായി പറയണമെങ്കിൽ പ്രത്യക്ഷം എന്ന് വെച്ചാൽ അനുമതി. അങ്ങനെ എടുക്കാം. അനുമാനം എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷം എന്ന് വെച്ചാൽ പ്രത്യക്ഷ പ്രമ, അനുമാനം എന്ന് പറഞ്ഞാൽ അനുമതി. എന്തുകൊണ്ടാണ് മാനാഭാവ? പ്രത്യക്ഷ പ്രമയ്ക്ക് പ്രമാണമില്ല, അനുമതി പ്രമയ്ക്കും പ്രമാണമില്ല. മാനം എന്ന് വെച്ചാൽ പ്രമാണം, പ്രമാണമില്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് അസൗന, അസൗ എന്ന് പറഞ്ഞാൽ ധർമ്മി, ന ഭവതി എന്നവിടെ ചേർത്തോണ്ട് ന അസ്ഥി ധർമ്മിയില്ല. അപ്പോ ധർമ്മി ഉണ്ട് എന്നുള്ള പ്രത്യക്ഷ പ്രമയില്ല, ധർമ്മി ഉണ്ടെന്ന് പറയുന്ന അനുമതിയില്ല, ഇതിന് രണ്ടിനും പ്രമാണമില്ല. പ്രത്യക്ഷ പ്രമാണമില്ല, അനുമാന പ്രമാണവും ഇല്ല. പ്രത്യക്ഷ പ്രമാണം എന്തുകൊണ്ടില്ല? അസന്നികൃഷ്ടത്വ. അനുമാന പ്രമാണം എന്തുകൊണ്ടില്ല? ധർമ്മധർമ്മിണോ അധിഷ്ഠ സാഹചര്യ. മാനാഭാവ ധാത്തോ അസോ ന അവിടെ നിർത്തണം, അവിടെ ക്രിയ ചേർക്കണം. എന്താണ് ഇല്ല എന്ന് പറയും? പ്രത്യക്ഷത്തെ പ്രത്യക്ഷ പ്രമയില്ല, പ്രത്യക്ഷ അനുമതി പ്രമയില്ല, പ്രത്യക്ഷ പ്രമാണമില്ല, അനുമാന പ്രമാണമില്ല. ഇനി ശേഷിക്കുന്ന എന്താണ്? ശബ്ദപ്രമാണം. അതാണ് ആദ്യം പറഞ്ഞത്. വാഗപി എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. വാഗ് എന്ന് വെച്ചാൽ ശബ്ദപ്രമാണം, അതുമില്ല. ഇവിടെ മാനാഭാവം എന്ന് പറഞ്ഞു, ഇതെല്ലാം കൂടെ അങ്ങോട്ട് ചേർത്ത് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. മൂന്നും കൂടെ, മൂന്നിനും പ്രത്യേകിച്ച് അന്വേഷിച്ച് അർത്ഥം പറയാം, പക്ഷെ ആശയം മൂന്നിനും കൂടെ കിടക്കുകയാണ്, ഒന്നിലായിട്ട് പൂർണ്ണമല്ല. അതുകൊണ്ടാണ് ആൾക്കാർ പറയുന്നത് വായിച്ചിട്ടൊന്നും കൂടിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോ മാനാഭാവം എന്ന് പറയുന്നിടത്ത് മൂന്നും ചേർക്കണം. പ്രത്യക്ഷമാനമില്ല, അനുമാനം എന്ന് പറയുന്ന മാനമില്ല, വാഗ് ശബ്ദം എന്ന് പറയുന്ന മാനമില്ല, അങ്ങനെ ഒരു പ്രമാണമില്ല, ശബ്ദം കൊണ്ടറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ഒരാൾ പറയണം ധർമ്മി അസ്ഥി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ധർമ്മിയുടെ ജ്ഞാനം ഉണ്ടാകത്തില്ല ആ ശബ്ദം കൊണ്ട്. എന്നുവെച്ചാൽ ബോധം ഉണ്ടാവും, ധർമ്മി അസ്ഥി എന്ന് പറഞ്ഞാൽ ധർമ്മി ഉണ്ടെന്നുള്ള ബോധം ഉണ്ടാവും, പക്ഷെ ആ ബോധം പ്രമേയല്ല. ആ വാക്യം ശബ്ദപ്രമാണമല്ല. വാക്യാർത്ഥം ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പ്രമേയായിരിക്കണമെന്ന് നിർബന്ധമില്ല, അങ്ങനെ നിർബന്ധമില്ല. ചിലരൊക്കെ പറയും വാക്യാർത്ഥം ജ്ഞാനം ഉണ്ടായാൽ അത് പ്രമേയമാണ്, അല്ലെങ്കിൽ ഉണ്ടാകത്തില്ല. ഇവിടെ അങ്ങനെ നിർബന്ധമില്ല. പറയണു നാരങ്ങ ഉണ്ട് എന്നൊരാള് പറയണു തറപ്പിച്ച്, നമ്മൾ എത്രയോ തവണ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നാരങ്ങ ഉണ്ടാകണമെന്നില്ല, ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട്. പക്ഷെ ഉണ്ട് എന്നുള്ള ബോധം നമുക്കുണ്ടാകും. ആ ബോധം എന്താണ്? എന്താണ് ബ്രഹ്മം? ബ്രഹ്മമല്ല, ബ്രഹ്മം. ബ്രഹ്മം എന്ന് പറയും ബ്രഹ്മമാണ്. അപ്പൊ അതുമില്ല. പിന്നെ ശേഷിക്കുന്ന എന്താണ്? ഈ തീ പ്രത്യേകം എടുക്കുന്നു. ഇതി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇത്യത ഇക്കാരണത്താൽ ധർമ്മി ഉണ്ട് എന്നുള്ളതിന് പ്രത്യക്ഷം അനുമാനം ശബ്ദം, ശബ്ദമല്ല ശബ്ദം, തെറ്റിക്കരുത് പറയുന്നു. ശബ്ദം, ഞാൻ പതുക്കെ പറയുന്നുണ്ട്, ഞാൻ കേട്ട കുറച്ച് പറയും. ശബ്ദം, ഈ മൂന്ന് പ്രമാണങ്ങളും ഇല്ല, അതുകൊണ്ട് പ്രത്യക്ഷം അനുമതി ശബ്ദം മൂന്ന് പ്രമേയം ഇല്ല, ഇല്ലാത്തതുകൊണ്ട് ഇത്യത അക്കാരണത്താൽ ബോധ ഏവ അവശിഷ്യത്തെ താങ്ങുന്നൊരു വടിവാം അറിവ് ഉള്ളത് ഓർത്തിടേണം. അപ്പോ അവിടെയും പൂർണ്ണമായി, ഇവിടെയും പൂർണ്ണമായി, അവിടുത്തത് ഇവിടെ കുറച്ചുകൂടെ പൂർണ്ണമായി. അവിടെ ധർമ്മിയുടെ പ്രത്യക്ഷം ഉണ്ടാകുന്നില്ലെന്നേ ആണ് എടുത്തു പറഞ്ഞത്. പക്ഷെ അറിവത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യക്ഷത്തെ അനുമതിയും ശാബ്ദത്തെയും എടുക്കും. മൂന്നിനെ എടുക്കാം, എന്നാലും എന്താണോ അക്ഷി കൊണ്ട് മുന്നം അറിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യക്ഷത്തെ എടുക്കും. അറിവത് ധർമ്മിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ മൂന്ന് അനുഭവത്തെ എടുക്കും. പിന്നെ താങ്ങുന്ന ഒരു വടിവ്, വടിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്ങുന്ന ഒരു രൂപം, ഒരു വസ്തു, താങ്ങുന്ന ഒരു ഒന്ന്, താങ്ങുന്ന ഒന്ന്. ഇതിനെല്ലാം താങ്ങുന്ന ഒന്നായ ഏതിനെല്ലാം? ഏ ധർമ്മധർമ്മികളെ, എന്താ ധർമ്മം മാത്രമായിപ്പോയി. ആ നമ്മുടെ അനുഭവം, നമ്മുടെ ഈ ഭ്രാന്തി ഉണ്ട് എന്നുള്ള നമ്മുടെ തോന്നൽ, ആ തോന്നലിന് വിഷയമായിരിക്കുന്നത്. നമ്മൾ പറയാറുണ്ട് മരുഭൂമിയിൽ ജലമില്ല, പിന്നെ എന്താ ഉള്ളത്? നമ്മളെ തോന്നൽ, നമ്മുടെ ഒരു ബോധം, പരമാവധി ബോധമത്രയേ. അപ്പോ ആ ഒരു വടിവായിരിക്കുന്ന എന്ന് വെച്ചാൽ താങ്ങുന്ന വെച്ചാൽ അതിനാധാരമായി നമ്മുടെ ഈ ബ്രഹ്മാനുഭവത്തിന് ആധാരമായിരിക്കുന്ന ഒരു അറിവ് അത് ഉള്ളത് എന്നുവെച്ചാൽ അത് സത്യം, അത് പരമാർത്ഥം. ബാക്കി ധർമ്മധർമ്മികളുടെ ബോധമല്ല, എന്താണ്? ഒരു ഭ്രമമാണ്, ഇതില്ലാത്തതാണ് എന്ന് പറയുമ്പോൾ അത് ഇതും പൂർണ്ണമായി. അറിയത്തില്ല ഇതെങ്ങനെ വന്നു, എവിടെ നിന്ന് വന്നു എന്നറിയത്തില്ല. പക്ഷെ ആ മലയാളം ഈ സംസ്കൃതം കൂടെ പരസ്പരം ബന്ധിപ്പിച്ച് ചിന്തിക്കുമ്പോഴാണ് സംഗതി ഒരാൾക്ക് വ്യക്തമാണ്. ബന്ധിപ്പിച്ച് ചിന്തിച്ചുകൊണ്ട് മാത്രമല്ല, ഇവിടെ ധർമ്മം ധർമ്മി എന്ന് പറഞ്ഞിരിക്കുന്ന ഈ രണ്ട് ഇടപാടുകൾ എന്താണ്, അതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ. എന്തായാലും ഇത് ഗുരുവിന്റെ ആദ്യമായൊരു ചിന്തയല്ല, മുമ്പേ ഇങ്ങനെ ഒരു ചിന്ത ഉള്ളത് തന്നെ. അതുമായിട്ട് പരിചയമില്ലാത്തതുകൊണ്ടാണ് വ്യാഖ്യാനിക്കുന്നവർക്ക് ഇത് പിടികിട്ടാകും. അതുകൊണ്ട് പരിചയമുള്ളത് കൊണ്ടാണ് ആശാൻ ഇത് ഈ ശ്ലോകം എടുക്കാതെ, ഈ ശ്ലോകത്തെ വരെ പരാമർശിച്ചിട്ടേ ഇല്ല. ആ അറിവാണ് കരു, കരുവിനെ വ്യാഖ്യാനിക്കുന്നതാണ് ഗുരു. ഗുരു അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ അറിവിലും ഉപചരിക്കും കരു. ആ കരു, ആ കരുവിനെ വ്യാഖ്യാനിക്കുന്ന കരു ആത്മാവാണ്, അറിവാണ്, അതാണ് സർവവ്യാപിയായിരിക്കുന്നത്. ആ കരുവിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും എടുത്ത് പറഞ്ഞിട്ട് ധർമ്മധർമ്മികളൊന്നും തന്നെ ഇല്ല, ശേഷിക്കുന്നതാണ് കരു എന്നാണ് ഗ്രന്ഥകാരന്റെ അഭിപ്രായം എന്നാണ് അവിടെ പറഞ്ഞ അവസാനം. അതിനകത്ത് ആ അറിവിനെ സമർത്ഥിക്കുന്നതിന് വേണ്ടി ആശാൻ ഒന്നുകൂടെ ചേർത്ത് നാരങ്ങയെ പൂർണ്ണമായിട്ടും കൊണ്ട് വിട്ടിട്ട് ഇത് നാരങ്ങ എന്നുള്ളതിന് ഇതിനെ കൂടെ എടുത്തിട്ടാണ് പിന്നെ അറിവിലേക്ക് പോകും. അതും ഗുരുവിന്റെ ശൈലി തന്നെയാണ്, ഇതമറിയുന്നതിലാദ്യമായതെന്നുള്ളത് സമ. ആ സമയം എന്നുള്ളതിനെ കുറിച്ചും പറയുന്നുണ്ട്, അത് സാമാന്യമാണ്, അങ്ങനെയും പറയുന്നു. വീണ്ടും പക്ഷെ അവിടെ ആ പദ്യത്തെ പറയുന്നില്ല. എന്ന് വെച്ചാ ഗുരുവിന്റെ ആ ചിന്തയുമായിട്ട് ആശാൻ നല്ല പരിചയമാണ്, അതുകൊണ്ടാണ് ആ പദ്യങ്ങളെയൊന്നും ഇങ്ങോട്ട് എടുക്കാതെ തന്നെ ആശയം മാത്രം പറഞ്ഞു പോയത്. നമ്മളാരെങ്കിലും ആണിത് വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ഉടനെ ആ പദ്യം കൂടെ അവിടെ കൊണ്ടുവരും. അത്രയും പരിചയമുള്ളതുകൊണ്ട് ആ പദ്യം കൊണ്ടുവരേണ്ട ആവശ്യമേ വന്നില്ല. തന്റെ മനസ്സിൽ നിന്ന് തന്നെ അതെല്ലാം വ്യാഖ്യാനിച്ചു കഴിഞ്ഞു. ഈ മൂന്ന് പദ്യങ്ങൾ പരസ്പരം ബന്ധപ്പെടുത്തി അർത്ഥം മനസ്സിലാവും. ഒന്നിന് മാത്രം അർത്ഥം കിട്ടും, നമുക്ക് അന്വേഷിച്ച് അർത്ഥം പറയാം. പക്ഷെ മൂന്ന് പ്രമാണങ്ങളുണ്ടെന്നും മൂന്ന് പ്രമേയമുണ്ടെന്നും മൂന്നിനെയും നിഷേധിക്കണമെന്നും ശേഷിക്കുന്നത് അറിവാണെന്നും അത് എന്താണ് ബോധയേവ അവശേഷിത രണ്ടാമത്തേലാവുന്നത്. കാരണം നമ്മൾ വിചാരിക്കും എന്താണ് അത് അവസാനം വരേണ്ടെന്ന്. അത് അവസാനം വേണമെങ്കിൽ ആക്കാം, എന്താണ് ഈ മൂന്നാമത്തേനെ രണ്ടാക്കിയാൽ മതി, പ്രശ്നമൊന്നുമില്ല. മൂന്നാമത്തെ പദ്യത്തെ രണ്ടാക്കുക. അപ്പം അവസാനം വരും എന്താണോ, അറിവുള്ളത് ഓർത്തിടണമെന്ന് അവിടെ വന്നതുപോലെ ഇവിടെയും വരും. ബോധയേവ അവശിഷ്യത. അങ്ങനെ ആക്കാം. ഇതിപ്പോ ഇത് ധാരാ ഇങ്ങനെ രണ്ടും മൂന്നും ഒക്കെ തീരുമാനിച്ചെന്ന് ആർക്കറിയാം? അത് അങ്ങനെ തന്നെ വേണമെന്ന് നിർബന്ധം. അതുകൊണ്ടാണ് ഞാൻ എല്ലാം കൂടെ ചേർത്ത് അർത്ഥം പറയാൻ ശ്രമിച്ചത്. ശരി.